കമുകാന്തോ കമേർണിംഗ് സ്വാർത്ഥേ നിത്വത്തങ് കാമയത്തെ കമുധാതു ഉക്കാരം ഇത്ത് എങ്ങനെ ഇത്തായി പോയി കമ്മ് ശേഷിക്കും. കാന്തി എന്ന് പറഞ്ഞാൽ ഇച്ഛ. സ്വർഗകാമോ രചയിത ഇവിടെയൊക്കെ ഈ ധാതുവാണ്. സ്വർഗകാമ ഇച്ഛകാമം എന്നടുത്ത് ഇത് തന്നെ. കാന്തി എന്ന് വെച്ചാൽ ഇച്ഛ, ശോഭ അങ്ങനെ അർത്ഥമല്ലോ. ശോഭ എന്നൊക്കെ അർത്ഥമല്ലോ. കനധാതു, കന് കനധാതു വരെയാണ്. അതിൽ നിന്ന് കാന്തി എന്ന് വന്നാൽ അതിന്റെ അർത്ഥം ശോഭ. ഇത് കമധാതു രണ്ടാണ്. കമേർണിംഗ് അനിർദിഷ്ടാർത്ഥപ്രത്യാഹ സ്വർത്താ ഭവന്തി. വിശേഷിച്ച അർത്ഥത്തെ നിർദ്ദേശിച്ചില്ലെങ്കിൽ സ്വാർത്ഥത്തിലായിരിക്കും. കമുധാതു നിങ്ങി പ്രത്യയം വിധിച്ചു, അർത്ഥം പറഞ്ഞില്ല. അപ്പൊ സ്വാർത്ഥം എന്ന് വെച്ചാൽ പ്രകൃത്യർത്ഥം, പ്രകൃതിയുടെ അർത്ഥം. ഇവിടെ പ്രകൃതി ഏതാണ്? കാമം. ഇങ്ങനെ വിശേഷിച്ച അർത്ഥമൊന്നുമില്ല, രൂപമാറ്റം വരുന്നു. കമ സൂത്രേണ ഹലന്ത്യം നകാരസ്യ ചുട്ടു നിങ് ഇത്യത്ര അനുബന്ധലോപേ ഈ ഇത്യ അവശിഷ്യത്തെ കമ ഈ സ്ഥിതേ കിം ഭവതി ആതോപദ്വായ വൃദ്ധോ സത്യം കാമി. നിങ് ഇത്യത്ര ന ഇത്യസ്യ പ്രയോജനം കിം? നിത്വം, നിത്യസ്യ പ്രയോജനം വൃദ്ധി. അതുപധായ ഇത്യനേന വൃദ്ധീകരണായ നിത്വകരണം. നിത്യസ്യ പ്രയോജനം അനുദാത്തംഗിതാത്മനെ പദം, ആത്മനെ പദം. അത്ര നിത്യേപി അതവധായ ഇത് വൃത്തി നിഷേധോ എന്ന ഭവതി. കസ്മാത് അതവധായ ഇത് വൃത്തി നിഷേധോ എന്ന ഭവതി കസ്മാത്? അത്ര വൃദ്ധേ ഇഗ്ലക്ഷണത്വ അഭാവ നീതി ചൈത്യ സൂത്രേണ ഇഗ്ലക്ഷണ നിഷേധ ക്രിയത്തെ. അത്ര തോ അതോബായ ഇഗ്ലക്ഷണ വൃദ്ധിർണ അത വൃദ്ധോ സത്യം കാമി ഇതി ഭവതി. അത്ര കാമി ഇത് ധാതു നിത്വാദാത്മനു വേദം. കാമി ത തിങ്സ് സർവധാതുവും കർത്തരി ശപ്പ് കാമി ത ഇത് സ്ഥിതിക്കും. കാമി ത ഇത് സ്ഥിതി ശപ്പ് കാമി ആ ത ഇത് സ്ഥിതിക്കും ഭവതി സർവധാതുക ആർദ്രതാദിയോ ഇത്തനേന ഗുണേകൃതേ അയാദേശീകൃതേ കാമയത്ത ഇത്യത്ര കാമയത്തേ സർവത്ര ശപ്പ് ഗുണം അയാദേശം കാമയ ഇതി ഭവതി കാമയ ആതാം ഇത്യത്ര ആതോങ്ങിതഃ പിതാത്മനേവ ടേരെ തപേവർവലി ഗുണം കാമയേതേ കാമയ ജി ജോന്തഃ പിതാത്മനേവനേരെ അമയധ്വി കാമയ എട്ട് കാമയ പിതാത്മനേ അതോ ഗുണൈ കാമയ വഹി അതോ ദീർഘയഞ്ജി കാമയ വഹി കാമയ ഞെട്ടി അത്ര ധാതുഃ ഭവതി കാമി കാമി ഞെട്ടി ദിശത്തെ കിം ഭവതി ആ കാസ്യനേകാച്ച ആം വക്തവ്യോ ലട്ടി ആം ഭവതി ലട്ടി പരേ കാമി ആം ലട്ടി ദിശതേ കിം ഭവതി കാമി ആം ലട്ടി ദിശതേ കിം ഭവതി ആമഹ ഇതി ലട്ടഃ ലോഭോ ഭവതി പുനഃ കാം ആം ഇത്യത്ര കിം ഭവതി കാമി ആം ഇത്യത്ര കിം ഭവതി കാമി ആം ഇത്യത്ര കാമി ആം ഇത്യത്ര കിം ഭവതി കാമി ആം ഇത്യത്ര കിം ഭവതി ആർദ്രധാതുവും ശേഷ ഇത്തനേന ആർദ്രാതു സജ്ഞായാം കാമി ആമി ഇത്യത്ര കിം ഭവതി സൂത്രം ഗുണേ പ്രാപ്തേ കിം ഭവതി കാമയാം ഇത്യനേനാമി ഭവിതവ്യം കിന്തു തസ്ഥാനേ ഐ ആമാന്താല്വായേ തിഷ്ണുഷു ഐ ആമാന്താല്വായേ തിഷ്ണുഷു ഇഷ്ണു ആമ അന്ത ആലു ആയ ഇത്തിനു വിഷ്ണു യേഷു നേരയാദേശ സ്യാ കാമയാൻ ചക്രേ. കാമി ആമെന്നിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു ആമ അന്ത ആലു ആയ ഇത്തിനു വിഷ്ണു ഇത്രയും പരമരിക്കുമ്പോ നേരയ്യാദേശിക്ക് അയ്യാദേശം. ഈ പറഞ്ഞതിന് ആമ അന്ത ആലു ആയ ഇത്തിനു വിഷ്ണു ഈ ആറെണ്ണത്തിനും ഇവിടെ ഉദാഹരണം ആമിന്റെ ഉദാഹരണമാണ്. ബാക്കിയെല്ലാം ഇനി വരും. ആമ പരമരിക്കുമ്പോൾ നീക്ക് അയ്യാദേശം വരുമെന്നാണ് പറയുന്നത്. വിസൂത്രം വിധിക്കുന്നതാണ് ആമ പരമരിക്കുമ്പോൾ നീക്ക് അയ്യാദേശം വരും. ഇവിടെ കാമി ആമെന്നിരിക്കുന്നു, ആമ പരമരിക്കുമ്പോൾ നീക്ക് അയ്യാദേശം വന്നാൽ എന്തുവരും? കാമയ ആം കാമയാം. നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ആമപരത്തിലിരിക്കുമ്പോൾ ആർദാദുശേഷ ആമിനാർദാസഞ്ജ സർവദാദാർദാദയോ ഗുണം വന്ന് ഏകാരത്തിന് അയ്യാദേശമെന്ന് കാമയാം എന്ന് വരാമെന്നിരിക്കെ ഈ സൂത്രത്തിൻ്റെ ആവശ്യം എന്തോന്നു എന്ന് ന്യായമായ ഒരു സംശയം വരാം. എന്താണ് അതിന് സമാധാനം? ചോദ്യം മനസ്സിലായി? എന്താണ് ഇതേ രൂപം വേറൊരു രീതിയിൽ പ്രാപ്തമായിരിക്കെ ഈ സൂത്രം എന്തിനാ? നീക്ക് അയ്യാദേശം വിധിച്ചാലും കാമയാം, നീക്ക് ഗുണം അയ്യാദേശം വന്നാലും കാമയാം. ഈ സൂത്രത്തിന്റെ ആവശ്യം എന്താണ്? നിയമമായ പ്രാപ്തി. എന്ത് നിയമം? എന്ത് നിയമം? അങ്ങനെ എന്നുവെച്ചാ വേറെ ഒരു സ്ഥലത്തും വരുന്നില്ല എന്ന് പറയണെങ്കിൽ എവിടെ മുമ്പൊരിടത്തും വന്നിട്ടില്ലേ? ആമ പരമരിക്കുമ്പോൾ പൂർവ്വത്തിന് ഗുണം വന്നിട്ടില്ലേ? അങ്ങനെ വരത്തില്ലേ? ആമ പരമരിക്കുമ്പോ അയ്യ വിധിച്ചു ഗുണം വന്ന അയ്യാദീശം വരാം. ഗുണം വന്ന അയ്യാദീശം വന്നാലും ആമായ കാമയാം എന്ന് വരാം. ഇവിടെ വരേണ്ടത് കാമയാം എന്നാണ്. ഇത് ലെട്ടാണ്, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെട്ടിന്റെ രൂപമാണ്. കാമിയിൽ നിന്നും കാമിയിൽ നിന്ന് ആം വന്ന് ലിട്ട് വന്നു, ലിട്ടിന് ആമഹ ലുക്ക് വന്നു, കാമി ആമെന്നിരിക്കുന്നു. ഇവിടെ കാമി ആമെന്നിരിക്കുന്നിടത്ത് ഈ കാര്യത്തിന് ഗുണം വന്ന് അയ്യാദീശം വന്ന് കാമയാം. നിങ്ങ ഗിത്തായതുകൊണ്ട് ഏതിന് ഗുണനിഷേധം വരും? ഏതിനാ ഗുണനിഷേധം വരും? വരുമോ? നിങ്ങ നിത്തായം ഏതിന് ഗുണത്തെ നിഷേധിക്കും? അതേ തന്നെ, ഏതിനാ ഗുണത്തെ നിഷേധിക്കുന്നു? കാമി ആമെന്നിരിക്കുമ്പോ ഏതിന് ഗുണത്തെ നിഷേധിക്കും? ഏ സൂത്രപ്രകാരം എന്താണെന്ന് പറയുന്നത്? കിത്തുങ്ങിത്ത് ഇവിടെ ഏതാ പരമിരിക്കുന്നത്? ആമങ്ങിത്താണ്. പിന്നെങ്ങനെയാ ഗുണം നിഷേധിക്കുന്നു? ആമങ്ങിത്താണ്. പിന്നെങ്ങനെ ഗുണം നിഷേധിക്കും? നിങ്ങൾ എത്ര ആലോചിച്ചാലും പ്രയോജനമില്ല, കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല. പിന്നെ എന്തിന് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂത്രം വരേണ്ടതായിരുന്നു. വരദർജ രാജപണ്ഡിതരാ സൂത്രം ഇട്ട് കളഞ്ഞു. അതായത് കാമി ആമെന്നിരിക്കുമ്പോൾ നീക്ക് ലോകം ഇരിക്കുന്ന സൂത്രം ഇനി അടുത്ത് വരും. നേരനടി ആ സൂത്രപ്രകാരം നീക്ക് ലോകം പ്രാപ്തമാണ്. അതിനെ ബാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം, അല്ലെങ്കിൽ നീ ലോപിച്ചു. പക്ഷെ അതിവിടെ കൊടുക്കേണ്ടായിരുന്നു. ഇവിടെ പഠിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഇവിടെ സർവ്വധാതുകാർദാദിപ്രകാരം ഗുണായ്യാദേശം വരാമെന്നിരിക്കെ എന്തിനാണ് നീക്ക് അയ്യാദേശം വിധിച്ചു എന്നൊരു സംശയം ചോദിച്ചാൽ, അതുകൊണ്ടിവിടെ ഇതിനൊന്നും നേരണ്ടി ഇതി പ്രാപ്തേ എന്ന് ചേർത്താൽ ചിന്തിക്കുന്നവർക്ക് സമാധാനമുണ്ട്. അതിവിടെ ചേർത്തിട്ടില്ല, അതിൻ്റെ ഒരു പോരായ്മയാണ്. ആ അത് കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബുദ്ധിമാന്മാർക്കത് പോരാ. അവര് ചോദിക്കും എന്തുകൊണ്ട് ഇവിടെ വന്നില്ല, അയ്യാദേശം എന്തുകൊണ്ട് വന്നില്ല. അപ്പോൾ അയ്യാദേശം വരാത്ത ഇവിടെ ലോപം വിധിക്കുന്ന സൂത്രമുണ്ട്, നീ ലോപിച്ചു, അതിനെ ബാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? നീക്ക് അയ്യാദേശം ഒന്ന് കാമയാം എന്ന് വന്നു. കാമയാം എന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ക്ലിഞ്ചാനുപ്രയോജിത രടി, പിന്നെ അപ്പൊ എങ്ങനെ വരും? കാമയാം, കൃ, ലിട്ട്, പിന്നെ എന്ത് വരുന്നു? ആം പ്രത്യേകത്തിൽ കൃഞ്ഞു അനുപ്രയോഗിച്ച. അപ്പൊ കൃ പരത്തിൽ എന്ത് വരും? കൃ പരത്തിൽ എന്ത് വരും? കൃ ഏണോ വരുന്നു? താ കൃ താവുന്ന കഴിഞ്ഞാൽ എന്ത് വരും? ദിത്വാഭ്യാസകാര്യം ഗോസു എല്ലാം വന്ന് ചക്രേ കാമയാം, ചക്രേ കാമയാം, ചക്രാതെ കാമയാം, ചക്രരേ കാമയാം, ചക്രഷേ കാമയാം, ചക്രാധേ കാമയാം, ചക്ര ദ്വേ സൂത്രം അനഷിദ്ധം കാമയാം ഉത്തമക്ഷേകോചനം ചക്രേ കാമയാം ചക്രവഹേ കാമയാം ചക്ര. പിന്നെ എന്ത് വരുന്നു? ആ അപ്പൊ എങ്ങനെ വരും? കാമയാം പ്രഭൂവ പിന്നെ കാമയാം ഇവിടെ കമുധാതുവിന് കമുകാന്തൗ ധാതു സഞ്ജയവരുന്ന സൂത്രമാണ്. ഭൂവാദയോ കമ്മിൽ നിന്ന് നിങ് വന്നു കഴിഞ്ഞാൽ ദാവസഞ്ജയുടെ സൂത്രം സനാദ്യന്താദ്ധാതം. അപ്പൊ സനാദികൾ ഏതൊക്കെയാണ്? ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തുടങ്ങി വെച്ചു, പല വഴിക്കായി നിന്നുപോയി. ചിലരധ വരെ എത്തിയിട്ടുണ്ട്. അധാചാരക്കിം നിഞ്ചേതി ദ്വാദശാമി സനാദ്. ആ സനാദികളിൽ പെടുന്നതാണെന്ത്? നിങ്. അപ്പോ നേരത്തെ പറഞ്ഞു എന്താണ്? ആയാതെ ആർദ്ധാതുവെ വാ. ആയാദികൾ ആർദ്ധാതുവത്തിൽ വികല്പമായി വരും. അപ്പൊ ആയാദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആയ ഇയങ് നിങ് മൂന്നെണ്ണമാണ് ആയാദികൾ. അവിടെ പറഞ്ഞില്ലേ സംഗജ് കാമ്യജ് കിങ്കശോധാചാര കിപ്നിച് എങ്ങു തഥാ യഗ് ആയ ഇയം. ഈ മൂന്നെണ്ണമാണ് ആയ അതിൽ അതിൽ വരുന്നുണ്ട് എന്ത് യഗ് പോട്ടെ ബാക്കിയുള്ള ആയ ഇയം നിങ് അതുകൊണ്ടിത് വികല്പമായിട്ട് വരും. വന്ന പക്ഷമാണ് നമ്മൾ ചെയ്ത്, ഇനി വരാത്ത പക്ഷമുണ്ട്. ഇപ്പൊ കമം വരുന്നില്ല, കമം നിങ്ങ് വരാത്ത പക്ഷത്തെ എങ്ങനെ ഇരിക്കും? കമം കമ ലിട്ട് കമ ലിട്ടെന്നിരിക്കും. എന്ത് വരുന്നു ഇതപ്പോ നോക്കണ. കമെന്ന് പറയുന്നു സർവധാതുവാണോ അർദ്ധാതുവാണോ? എന്തുകൊണ്ട് ലിടിച്ചേ? കമം ആർദ്ധാതുമായത് എങ്ങനെ? അതെ തന്നെ. എങ്ങനെ വരുന്നു ആർദ്ധാതു? ലിട്ടിച്ച ആർദ്ധാതും വരുമ്പോ എന്ത് വരും? അത് തന്നെ, അതായാതെ വികല്പമായി വരുന്നു. ഇവിടെ വരാത്ത പക്ഷമാണ്. കമ്മം നിരിക്കുമ്പോൾ ലിട്ടിൽ എന്ത് വരും? അതാണോ വരുന്നു? ലിട്ടിൽ എന്താ വരുന്നു? ലിട്ടിൽ എന്ത് വരും? താ. ലിട്ടിന് താ വരുന്നു. എന്തുകൊണ്ട് താ വരുന്നു? എങ്ങനെ ആത്മനിപദം വരും? കമ്മിൽ നിന്ന് എങ്ങനെ ആത്മനിപദം വരും? എന്തുകൊണ്ട് പരസ്യബന്ധം വന്നില്ല? ഏതാനുദാത്തം? ഒന്ന് പറയുന്നു നേരത്തെ പറഞ്ഞ അനുനാസി ഒന്ന്, ഇപ്പൊ പറയുന്നു അനുദാത്തം. ഏതാ ശരി? രണ്ട് ശരിയാണ്. അപ്പൊ കമൂലവും അനുനാസികവുമാണ് അനുദാത്തുമാണ്. അതുകൊണ്ട് ആത്മനിയോദം വരും. ലിട്ടിന് ആത്മനിയോദം വന്ന് കമ്മ താ ശരിയായി. കമ്മ താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ലിടസ്തജീവർ. പിന്നെ കമ്മിന് ദിത്വം കമ്മ കമ്മ അലാതിശേഷം കോസ്റ്റു അഭ്യാസ ചർച്ച ച കമ്മ ചക്കമേ. എല്ലായിടത്തും ദിത്വ അഭ്യാസകാരി ചക്കമ്മ ഇത് ജാതെ ചക്കമ്മ അനന്തരം ഭവതി ചക്കമ്മ ആദാമിത്യത്ര ഇതാത്മനിബന്ധനേത്വ ചക്കമാദേ ചക്കമ്മ ജാത്യത്ര ജോന്ത മാന്ദേഷു അനടഹ കേ ധാസിത്യത്ര ചക്കമാധേ ചക്കമ ഇട്ട് ദ്വം അത്ര ഇതാത്മനേ ചക ചകമി ദ്വേവ ദ്വേവ ഠത്വം ഭവതി നവ ന ഭവതി ചകമി ദ്വേ ചകമ കീരിസ്ഥിതേ ചകമേ ചകമ വഹിത്യത്ര ഹിതാത്മനിബന്ധനം ടേരെ അർദ്ധാവസിട്ട് വലാതെ ചകമി വഹേ ചകമി മഹേ. ആയാദാർത്ഥാദിവാതി അസ്മിൻ പക്ഷേ നിങ് അഭാവേ രൂപാണി ഏവം ഭവന്തി ഏവം ലുടി കമുദ്ധാതോ കമേർനിംഗിത്തനേന നിങ്ങി അതുവതായ വൃദ്ധോ കാമി കാമി ഇത്യത്ര ലുട്ടി ആത്മനിപതേ കിം ഭവതി ആത്മനിപതേ ലുട്ടി കിം ഭവതി കാമി ഇട്ട് താസ് ഇതി സ്ഥിതിക്കും ഭവതി കാമി ഇട്ട് താസ് ഇത്യത്ര കിം ഭവതി കാമി ഇട്ട് താസ് ഏന സൂത്രേണ കാമ ഈ കാമി ഇട്ട് താസ് ഇത്യത്ര കിം ഭവതി സർവധാതു അർദ്ധാതീതി ഗുണഭവതി അത്ര അയ്യം അയ്യാമാന്താല്വായ തിഷ്ണുഷു ഇതി ന ഭവതി തസ്മാത് ലിംഗ് നാസ്തി ലിംഗ് അത്ര ലിംഗ് ലിംഗ് ലിംഗ് നീസനേവ തദ് നേർ നേരേവ അയ്യാദേശ അത്ര അത്ര നീ നാസ്തി കാമി ഇതി വർത്തതേ കാമി ഏവ അർദ്ധാ സർവത്ര കാമയിതാ ഇതി ഭവതി നിങ് പക്ഷേ ഇടി കാമയിതാ കാമയിതാരോ കാമയിതാരഹ കാമയിതാ ദാസേ ഇത്രയും ഭവതി കാമയിതാസേ കാമയിതാ സാധേ കാമയിതാ കിം ഭവതി ദിച ഇട്ടുപക്ഷേ ഇട ഭാവി ആയാദാർത്ഥാദിവാനേന ഇട്ട് വികൽപ്പേ നിങ് ന ഭവതി ഇട്ടുന നിങ് വികൽപ്പേ കമ ഏവ ധാതു ഭവതി കമ താസ് കമ് താസ് ഇട്ട് ഭവതി വാ കമി താസ് ഇത്ര കമി താസ് ഇത്ര സർവധാതു ആർദ്ധയതി കമ്മയവ ഇട്ട് കമിത കമിതാസ് ത കമിതാസ്ത അത്ര കമിതാസ്ത ഇത്യത്ര ലുടപ്രഥമസ്യ ദാരുരസ ടിലോപ കമിത കമിത രൗ കമിതാര കമിത ധാസദസ്യ സർവത്ര കമ ഇട്ട് താസ് താസകസേ കമിതാസേ അസ്യ താസ സകാരസ്യ കിം ഭവതി താസസ്യ ലോപഃ കമിതാസേ കമിതാ സാധേ കമിതാ ദ്വേ ഇത്യത്ര കമിതാ ഹേ ഇത്യത്ര കമിതാസ്വഹേ ഇതി രൂപദ്വയം ഭവതി നിങ് പക്ഷേ നിങ് അഭാവേച്ച ഉഭയത്രാവി ഇട്ട് ഭവത്യേവ അതഃ അത്ര ആയാദേ ആർദ്ധ ഇതി നിങ് വാ ചകമേ ചകമാദേ ചകമിരേ ചകമിഷേ ചകമാധേ ചകമിധ്വേ ചകമേ ചകമിവഹേ ചകമിമഹേ കാമയിത കാമയിതാസേ കമിത അനന്തരം ലട്ടി കാമ തസി പ്രഥമ നിങ് പക്ഷേ കാമി ആർദാദിശേഷാർദാദിശ എട്ട് വലാദേ സർവധാദാർദി ഗുണ അയ്യാദേശ ഷത്തും കാമയിഷ്യ ഇതി ഭവതി കാമയിഷ്യ കാമയിഷ്യത്തെ കാമയിഷ്യ ആത്തെ ഇത്യത്ര കിം ഭവതി കാമയിഷ്യത്തെ കാമയിഷ്യന്തെ കാമയിഷ്യസെ കാമയിഷ്യത്തെ കാമയിഷ്യധി കാമയിഷ്യേ കാമയിഷ്യ മഹേ കാമയിഷ്യ മഹേ നിങ് പക്ഷെ നിങ് അഭാവേ കം ഇത്യേവ ഭവതി കാമ ഈ സ്യ ഇട്ടികൃതേ കാമ ഈ സ്യ ലോടി അത്ര നിങ് വികൽപ്പഃ ഭവതി വാ ആയാദാദി ആത്വംഗിത ഗുണം അയോദ്ധ്യ ലോപോ വേർവലീതി ഭവതി കാമയേ ആതാം താമിത്യത്ര കിം ഭവതി താമിത്യത്ര യഥാത്മനിവേദനം തേരെ ആമേത കാമയതാം അനന്തരം അതോങ്ങിത്തഹ ഈ കൃതേ ലോപോ വേർവലി ബോധിവ നട്ടി കിം ഭവതി കാമയതേ നട്ടി രൂപാണി കഥം ഭവതി കാമയതേ കാമയന്തേ ഏവമേവ നോട്ടി അപി ഭവതി കാമയേതാം കാമയന്താം കാമയ ധൈത്യത്ര ജോന്ത അനന്തരം ചിതാത്മനെ പ്രധാന ടേരെ ആമേതഹ കാമയന്താം കാമയ ധാസിത്യത്ര ധാസസേ സവാഭ്യം മാം കാമയസ്വ കാമയേധാം കാമയ ധുമിത്യത്ര കിം ഭവതി കാമയ ധുമിത്യത്ര കിം ഭവതി കാമയധ്വം ഇത്യത്ര കിം ഭവതി കാമയധ്വം ഇത്യത്ര കിം ഭവതി ആ ടിദാത്മനിവേദനാം ടേരെ സവാഭ്യം വാമോ കാമയധ്വം സവാഭ്യം വാമോ തസ്യ വൃത്തിഹി അനന്തരം ആടുത്തമസിപ്പിച്ച അനന്തരം ലങ്ങി കമ ത ശപ്പ് ഗുണം അയാദേശം അകാമയ അകാമയത അകാമ ഏതാം അകാമയന്ത അകാമയ അനന്തരം മധ്യവർഷേകവേദന അകാമയ കാമയ ദാഹ ദാസ് സേ ഇതി അതർന ഭവതി കസ്മാത് ഇത്വഭവ അകാമയ ദാഹ അകാമയേധാം അകാമയധും അകാമയേ അകാമയ മഹി അകാമയേ ഇത്യത്ര കിം ഭവതി അകാമയ ഇതി സ്ഥിതേ അകാമയ ഇത്യത്ര അകാമയ ഇട്ട് ഇത്യത്ര കിം ഭവതി അകാമയി ഇട്ട് ഗുണം അകാമയേ അകാമയ അകാമയ വഹീതി വാ വഹേ ഇതി വാ വഹി വഹേരി കസ്മന്ന ഭവതി ടിത്വം നാസ്തി അകാമയേ അകാമയ വഹി അകാമയ മഹി വിധിലിംഗി കാമ കാമയേ ത ശപ് ഗുണം ഗുണം കാമി കാമി ശപ് കാമയ ലിംഗ സിയുട്ട് കാമയ സിയുട്ട കാമയ ഗുണം കാമയേ ത കാമയേത ഇതിലെങ്കി കാമയേത ഇത് കാമീതി ധാതു ഭവതി അനന്തരം ത ശപ്പ് കാമി ശപ്പ് ഇത്ര ഗുണേ അയ്യാദേശേ കാമയ ലിംഗ സ്യൂട്ട് ഇത് സ്യൂട്ട് കൃതേ ലിംഗസ്ഥലോകാനന്ദസ്യ സതാർത്ഥലോകേ കൃതേ കാമയ ഇ കാമയ ഇത്ര ഗുണേ ഇത്ര യകാരസ്യ ലോകേ കാമയേത സർവത്ര കാമയ ഇതി കൃതേ അനന്തരം ലിംഗ സ്യൂട്ട് കൃതേ സകാര ലോപേ കാമയ ഇത്ര ഗുണേ കാമയേയ കാമയേയ അനന്തരം കാമയേയാകാം കാമയേയ കാമയേയ കാമയേത കാമയേയാകാം കാമയ അനന്തരം ജ കിം ഭവതി ജസിരൻ കാമ യ സിയുട്ട് ഗുണം സലോപം യകാരലോപം കാമയേരൻ കാമയേത കാമയേയാതാം കാമയേരൻ കാമ കാമി ശപ്പ് ഗുണം അയ്യാദിശം കാമയ സിയോട്ട് അനന്തരം മധ്യവർഷേകോദിനേക്കും ഭവതി ധാസ് കാമയ സിയുട്ട സകാരലോപേ കൃതേ ഗുണേ കാമയേയ ധാസ് ഇത്യത്ര ലോകവിവർവനീ യകാരലോപേ കൃതേ കാമയേ ധാ കാമയേത കാമയേയാതാം കാമയേരൻ കാമയേധാ കാമയേയാതാം പൂർവതേവ ആധാം സ്ഥിതപൂർവ സ്യൂട്ട് കൃതേ കാമയ സ്യൂട്ട് ഇത്ര സകാരലോപേ യകാരലോപേ യകാരലോപേ ന ഭവതി ഗുണേ കാമയേയാതാം അത്ര യകാരലോപോ ന ഭവതി കസ്മാത് വൽപരത്വ അഭവത് ആധാം ഇത്യത്ര ആകാരാത് പൂർവമേവ ഭവതി സിയുട്ടഹ യകാരാത് കാമയേയാധാം ഇന്ദു അത്രാപി സകാരലോപഹ ഭവത്യേവ കാമയേതാഹ കാമയേയാധാം കാമയധും ഇത്യത്രാപി സിയുട്ടി കൃതേ സകാരലോപേ യകാരലോപേ ഗുണേ കാമയ ഗുണേ കാമയേ ധ്വം അത്ര വികാരലോപഭൂതി കാമയ ഇതി സർവത്ര ഭൂതി കാമയ ഇത്യത്ര സ്യൂടി കൃതേ കാമയ ഗുണേ കൃതേ കാമയേ സകാരലോപേ കാമയേയ ഇട്ടിത്യത്ര കിം ഭൂതി കാമയേയ കാമയേ മഹി കാമയേ മഹി കാമായ അത്രാപി സ്യൂട്ട് കൃതേ കാമയ ശപി സ്യൂട്ട് കൃതേ സകാരലോപേ ഗുണേ കാമയേയു വഹി തത്ര കാമയേ വഹി കാമയേ മഹി കാമയേത കാമയേയാതാം കാമയേരൻ കാമയേതഃ കാമയേയാതഃ കാമയേധും കാമയ കാമയേയ കാമയേ വഹി കാമയേ മഹി ഇതി പോയി. അനന്തരം ആശയല്ലെങ്കിൽ ആയാതെ ആർത്ഥാതുകേ വാ ഇതിണി പക്ഷേ കാമി നിങ്ങൾ സിയുട്ട് അനന്തരം കിം ഭവതി സുപ്തിതോഹോ അത സിയുട്ട് സുട്ട് ത സിയുട്ട് സുട്ട് ത അസ്യ കിം ഭവതി ഇട്ടാകുന്ന ബോധിക്കേന സൂത്രേണ ആർദാസിയുട്ട് സിയുട്ട് സുട്ട് ത ഇത്യേവ അത്ര ഭവതി ഇട്ട് ഭവതി സിയുട്ട് സുട്ട് ത സുട്ട് ത സിയു സ് ത ചകാരസ്യ ലോപേ കൃതേ സീസ് ത സീഷു ത അർദാദ് സേട്ട് വലാതെ ഇട്ടിക്കരുതേ കാമി ഇട്ട് ഇതി സ്ഥിതി തത്ര കിംഭവതി കാമി ഇട്ട് സ്ഥിതി ഗുണം അയ്യാദേശേ കാമയി ശീഷ്ഠ തകാർത്തി ഷ്ടുത്തി കാമയി ശിഷ്ഠ കാമയി ശിഷ്ഠ ഇത് ഭവതി കാമി ഇത്ര ഇകാരസ്യ ഗുണേ അയ്യാദേശേ കാമയി അനന്തര ഇട്ട് കാമയി അനന്തരം സീട്ട സകാര കാമയിഷ് അനന്തരം സുട്ട സകാര കാമയി ശീഷ് തേ കാമയി ശീഷ്ഠ അത്ര സകാരലോപന ഭൗതികസ്മാൻ അത്ര ആർദ്ധാതുകത്വ സകാരലോപോ നഭവതി ലിംഗ സലോപോ അനന്തസ്യത്ര കിമുക്തം സർവധാതുങ്കോ അനന്തസ്യ ലോപോ സ്യാത് ഇത്യുക്തം അത അത്ര സലോപോ നഭവതി അത്ര ആർദ്ധതാതുകത്വം ജ്ഞാനസൂത്രേണ നാശിഷി കാമയിഷിഷ്ഠ സർവത്ര കാമി സിയുട്ട് കൃതേ ഗുണേ അയ്യാദേശേ കാമായ സിയുട്ട് കാമയിഷി കാമയിഷി ആസ്ഥാമിത്തി എത്ര സുട്ട് കസ്യ ഭോതി തകാരസ് അത കാമയിഷി ആസ്ഥാം കാമയിഷി ആസ്ഥാം അത്ര സ്യൂട്ട കാമയിഷീയ് അനന്തരം ആത്താം ഭവതി യകാരലോപ അത്ര നഭവതി കസ്മാത് അതുവരെ ആ ഇതി ഭവതി. സുട്ട് അകാര അനന്തരം ഭവതി. കാമയുഷി ആസ്ഥാം സുട്ട സകാരസ്യ ഷത്വമപി ന ഭവതി കസ്മാ ആകാരപരത്വ കാമയുഷി ആസ്ഥാം ഇനി ഭവതി. കാമയി ഇതേത്ര ഇട്ട് പരത്വാ കാമി ഇത്യസ്യ ഗുണി അയാദേശേ കാമയി ഇതി ഭവതി. അതഃ കാമയി ക്ഷീയ സ്യുട സീയു ആസ്ഥാം കാമയി ക്ഷീയ ആസ്ഥാം. അനന്തരം കാമി സിയുട്ട് ഗുണ അയാദേശം കാമ കാമയി സിയുട്ട് കാമയി ീരൻ കാമയുഷീരൻ കാമയുഷിഷ്ഠ കാമയുഷീയസ്ഥാം കാമയുഷീരൻ കാമയുട്ട് ദാസ് ദാസ സുട്ട് ോകം കാമയുഷീഷ്ടമായത്ര കഥം ഭവതി ശുത്വേ പൂർവതേവ അനന്തരം ഭവതി സ്യൂട്ട് ധ്വം സ്യൂട്ട സകാരസ്യ ഷത്വേ ഷീ ഷീധ്വം തസ്യ സ്യൂട്ട സീയധ്വം യകാരസ്യലോപേ ഷീധ്വം ഷീ ഇത്യസ്യ ഇട്ട് കൃതെ കിം ഭവതി കാമയി കാമയി ഷീധ്വം ഇനി ഭവതി. കാമയി ഷീധ്വം ഷീധ്വ ഇത്യത്ര ഷകാര കേന ഭവതി സിയുട്ട ഷകാര ഭവതി സിയുട്ട ഇകാര ഭവതി അത ഷീധ്വം സിയുട്ട എകാരസ്യ കിം ഭവതി സുട്ടിതോഹോ ഇതി ന ഭവതി. കാമി ഇത്യസ്ര ഇട്ട് പരകത്വാ ഗുണേ അയാദിശേ കാമയി ഷിദ്ധം അത്ര ഭവതി വിഭാഷേട്ടഹ വിനാപരോയ ഇട്ട് തതപരേഷാം ഷിദ്ധം നുങ്ങലടാം തദപരേഷാം ശീദ്ധുന്നുങ്ങളാം ദസി വാഠ അത്ര ഇനഃ പര ഇട്ട് ഭവതി ആർദ്ധാതുവസി ഇട്ട് വലാദയിത്തിനേന ഇട്ട് കൃതേ ഈ ശീദ്ധം ഇതി ഭവതി. അത്ര ഇട്ട് ഇണഹ പരോ ഭവതി ഇണത്ര കഹ ഭവതി യകാരഹ അത്ര അംഗ ഇത്യസ്യ അനുവർത്തരണ ഏമയോ വദതി ഇണഹ പരോ ഈട്ട് അത്ര ഇണ് ഭവതി കാമായു ഇത് എത്ര യകാര ഭവതി ഇണ് ഇണപര ഇട്ട് ഭവതി ഈ ഷീബ്ധം ഇത്യത്ര ഇട്ട് തദപരേഷാം ഷീദ്ധം ലുങ് ലഡാം അത്ര ഷീദ്ധം ഭവതി തസ്യ വികൽപേന ധകാരസ്യ ഠ ഭവതി കാമയി ഷീദ്ധം അഥവാ കാമയി ഷീദ്ധം അത്ര ഗുണേ അയ്യാദിശ്യ കൃത്തെ യകാരേ സതി യകാരസ്യ ഇൻപ്രത്യ ആഹാരാന്തർഗതത്വാത് തസ്യ ഇണുത്വം തദപരസ്യ പരസ്യ ഷീദ്ധം ഇത്യത്ര ധകാരസ്യ വികൽപ്പേന ഠത്വീകൃതെ അനേന സൂത്രേണ ഠത്വകർണായ ഈട്ടഹ പൂർവം ഇണ് ഭവേത് അത്ര ഇണ് ഭവതി ഇണിതി പ്രത്യാഹാര ഇട്ടതി ഇട്ടാകം അംഗസ്യ ആവശ്യകത അംഗ അനുവർത്തിട്ടുണ്ട അംഗാധികാരം അത പൂർവം ഇണന്താ അംഗാത് പരേഷ ഇത്യുക്തം അത്ര ഇണപ്പര ഇത്യവക്തം അത കാമേഷീധ്വം കാമേഷൂർധ്വം ഇതി രൂപദ്വയം അനന്തരം ഏകോദന ഭവതി കാമായി സീയുട്ട് ഇട്ട് ഇതി സ്ഥിതിക്കും ഭവതി ഇടോ കാമയിഷി മഹി കാമേഷി മഹി